അക്കാലത്ത് അതൊക്കെ സർവസാധാരണമായിട്ടുള്ള അതിനെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അക്കാലഘട്ടങ്ങളിലെല്ലാം ദേവപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ ഞങ്ങളുടെ രീതിയാണ് ഞങ്ങളൊക്കെ അത് ചെയ്തതെന്നുള്ള സമയം മനുഷ്യൻ അവരുടെ സംസ്കാരത്തിന്റെ പുരോഗതി ഒരു കാര്യം അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചെന്നായുടെ രീതിയാണ് കൊല്ലാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കി ജ്വരമാറ്റി വിഭൂതി കൊണ്ട് എന്നുള്ളതിന് എം എസ് ശാസ്ത്രി അർത്ഥം പറയുന്നത് ജ്വരം ആറ്റി എന്നാണ്. ആറ്റുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മലയാളം തണുപ്പിക്കുക, ചായ ആറ്റി കുടിച്ചു എന്നൊക്കെ പറയും. കാരണം ജ്വരത്തെ മാറ്റി എന്നാണെങ്കിൽ ജ്വരം മാറ്റി എന്ന് വേണം വ്യാകരണം. വ്യാകരണം നോക്കുന്ന ആളാണ്. ജ്വരത്തെ മാറ്റി എന്നാണെങ്കിൽ ജ്വരം മാറ്റി എന്ന് വേണം. ഇപ്പോ ഇവിടെ അങ്ങനെ തന്നെയല്ലോ, ജ്വരം മാറ്റി എന്നല്ലേ, ജ്വരം മാറ്റി എന്നല്ല. അപ്പൊ രണ്ടു മകാരം പറഞ്ഞു വ്യാകരണ നിയമം അനുസരിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതുകൊണ്ട് ജ്വരം ആറ്റി അങ്ങനെ ഇരിക്കണമെന്നാണ് അർത്ഥം. ഒന്ന് തന്നെ, ജ്വരത്തെ മാറ്റി, പനിയെ മാറ്റി. പിന്നെ ഈ പദ്യത്തിൽ അങ്ങനെ എന്താണോ ഒരു ശുദ്ധിവാദം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യവും ചിന്തിക്കേണ്ടതാണ്. ശുദ്ധിവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യാകരണം കറക്റ്റ് ആയിരിക്കണം. അത് വേണമോ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ജ്വരം മാറ്റി എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്താ അർത്ഥം തോന്നുന്നത്? പനി മാറ്റി എന്ന് തന്നെ. പിന്നെ അതിന്റെ ആവശ്യമേ ഉള്ളൂ? അതിനപ്പുറം ഒരു വ്യാകരണം നോക്കേണ്ട കാര്യം എന്നാണ് എന്റെ അഭിപ്രായം. ആ, ഇവിടെ പിരിച്ചെഴുതിയിരിക്കുന്നു ജ്വരം മാറ്റി. ചേർത്തെഴുതിയാലും നമ്മൾ ജ്വരം മാറ്റി എന്ന് തന്നെ വായിക്കും. ഇപ്പം വ്യാകരണന്മാർ പരിശോധിച്ച് പോകുമ്പോൾ അതിനെ അതിൻ്റെ നിയമങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പറയും എന്താണ് ജ്വരം മാറ്റി എന്ന് പറയും. പക്ഷെ ഒരു മലയാളി വായിച്ചാൽ അയാൾക്ക് അർത്ഥം തോന്നുന്നു ജ്വരം മാറ്റി എന്ന് തന്നെ. അപ്പം ജ്വരത്തെ മാറ്റി, ജ്വരം മാറ്റി, അതെന്താ കുഴപ്പം? അങ്ങനെ ആയാലും പ്രശ്നമൊന്നുമില്ല. അർത്ഥം ശരിയായി ബോധിക്കണമെന്നുള്ളതേ ഉള്ളൂ. അർത്ഥം ബോധിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യാകരണങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാം. അതുകൊണ്ട് ജ്വരമാറ്റി, ജ്വരത്തെ മാറ്റി, അല്ലെങ്കിൽ ജ്വര എന്നും പറയാം, ജ്വരയെ മാറ്റി, പനി, ജ്വരം മാറ്റി, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദോഷമൊന്നുമില്ല. അർത്ഥം അവിടെ വ്യക്തമാണ്. വ്യാകരണത്തിൽ അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അതൊരു നിർബന്ധ ബുദ്ധിയാണ്. കണ്ടുകൊണ്ട് പിന്നെ അതിനെ അനുകരിച്ചിട്ട് പിന്നെ വ്യാഖ്യാനിച്ചവരൊക്കെ പിന്നെ ജ്വര ആറ്റി എന്നാക്കി, ജ്വരം ആറ്റി എന്നാക്കി. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ശുദ്ധിവാദം എന്ന് പറയും. വേണ്ടാത്തടത്തും വേണമെന്നുള്ളടത്തും എല്ലായിടത്തും ഈ വ്യാകരണ ശുദ്ധി കൊണ്ടുവരാൻ ശ്രമിക്കും. മലയാളത്തിൽ പിന്നെ അങ്ങനെ ഒരു ശുദ്ധിയൊന്നും നോക്കേണ്ട കാര്യം ഇല്ല. മലയാളം എന്ന് പറയുന്ന ഒരു സങ്കര ഭാഷയാണ്. ജ്വരം എന്ന് പറയുന്ന സംസ്കൃത പദം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. ഇവിടെ അത് ജ്വരയാകാം, അപ്പൊ ജ്വരയെ മാറ്റി ജ്വരം മാറ്റി എന്താ കുഴപ്പം? അതുപോലെ മാറ്റുക മാറ്റി എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ ജ്വരയും മലയാളമാണ്. മലയാളവും സംസ്കൃതവും കൂടെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. മലയാളവും മലയാളവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണോ, ജ്വരയെ മാറ്റി ജ്വരം മാറ്റി, അതാണ് ശരി. ജ്വരം മാറ്റി എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. സംസ്കൃതത്തിലെ ജ്വരം മലയാളത്തിൽ ജ്വര, അതിനെ മാറ്റി ജ്വരം മാറ്റി, അല്ലെങ്കിൽ ജ്വരത്തെ മാറ്റി ജ്വരം മാറ്റി, അത്ര ആവശ്യമുള്ളൂ. വിഭൂതി കൊണ്ട്, വിഭൂതി കൊണ്ട് ജ്വരം മാറ്റി. മുന്നരിതാം, ഇവിടെ ഒരു വാക്കുണ്ട് അരിതാം, അരിതാം. ഇങ്ങനൊരു വാക്ക് മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഡിക്ഷണറിയിലും ഇല്ല അങ്ങനെ ഒരു വാക്ക്, അരിതാം എന്ന് പറയുന്ന ഒരു വാക്ക്. അങ്ങനൊരു വാക്കേ ഇല്ല. അതിന് ശാസ്ത്രി സാർ ഇവിടെ ഒരു പുതിയ വാക്ക് ഉണ്ടാക്കി. അരിയതാമെന്നോ അങ്ങനെ എന്തോ ഒരു പുതിയ വാക്ക് അവിടെ ഉണ്ടാക്കിയെടുത്തു. കാരണം ഇങ്ങനെ ഒരു വാക്ക് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ കിട്ടിയിട്ടുള്ള എല്ലാം പാഠങ്ങളിലും അരിതാമെന്ന് തന്നെ. അരിയെന്ന് മാത്രം മതി ശത്രു, ഇതവിടെ ഇതല്ല, അരിതാമാണ്. അരിക്ക് ശത്രു എന്നർത്ഥം. അരിത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മരുന്നുണ്ട്, അരിത. മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് അരിത, ഒരു മരുന്നിൻ്റെ പേരാണ്. അരിതാരം അതൊക്കെ ഉണ്ട്. അരിത എന്ന് പറയുന്ന ഒരു വാക്ക് ഇല്ല. ഹരിതാരം എല്ലാം ഉണ്ട്. എൻ്റെ ഒരു ബലമായ സംശയമാണ്, അതിന് വേറെ തെളിവൊന്നുമില്ല. ഇവിടെ അരുതാം, അരുതാം എന്നുള്ളതായിരിക്കണം. രു എന്നുള്ളത് കാരണം ഇതൊക്കെ പകർത്തി എഴുതുന്നതല്ലേ, അത് രീന്ന് മാറിയതായിരിക്കും എന്ന്, അതിന് വേറെ തെളിവൊന്നുമില്ല കേട്ടോ, ഒരൂഹം മാത്രം. മുന്നരുതാം എന്നുള്ളത് മുന്നരിതാം, കാരണം മലയാളത്തിൽ ഇല്ലാത്ത ഒരു വാക്ക് എങ്ങനെ വന്നു? എഴുതിയ ആൾ അത്രയും ബോധമില്ലാത്ത ആളാണോ ഭാഷയിലില്ലാത്ത ഒരു വാക്ക് ഉപയോഗിക്കാം? ഇല്ല എന്ന് പറഞ്ഞാൽ ശബ്ദധാരാവലിയിലില്ല, മറ്റ് നമ്മളറിയപ്പെടുന്ന നമ്മളറിയുന്ന ഭാഷയിലൊന്നും അങ്ങനെ ഒരു പ്രയോഗമില്ല. ഇനി അറിയാത്ത എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റും. പിന്നെ സാധ്യത കൂടുതൽ അരു എന്നുള്ളത് പണ്ട് എഴുതിയത് പിന്നീട് അവരോ പകർത്തി എഴുതി, അല്ലെങ്കിൽ പ്രിന്റിങ്ങിന് പഴയകാലത്ത് അച്ച് നിരത്തുകയല്ലേ. അച്ച് നിരത്തുക എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്ന സാധനത്തിന് ഊന്ന് പറയുന്നവരോ ഈ എടുത്തു വെച്ച സംഗതി മാറി. പിന്നെ ഇതിനധികം പഴക്കമൊന്നുമുള്ള ഒരു കൃതിയല്ല ജാനകുംഭാ ദേശത്ത്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഇതിന് വ്യാഖ്യാനമൊന്നും എഴുതിയിട്ടില്ല ആരും. പിൽക്കാലത്താണ് ഇതിന് പ്രസിദ്ധി വരുന്നത്. അപ്പോ അങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ച് തിരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. തിരുത്തണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഒരു പാഠം കെട്ടണം. പഴയ ഏതെങ്കിലും പുസ്തകത്തിൽ അങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കണം. അത് പ്രിന്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു വാക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഊഹിക്കുകയാണ് അരുതാം എന്നുള്ളത് അരിതാമെന്ന് മാറിപ്പോയതാണ്. അപ്പോ മുന്നരുതാം, മുന്നുക എന്ന് വെച്ചാൽ ചിന്തിക്കുക, മുന്നരുതാം എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കഴിയാത്ത. അരുതെന്ന് പറയുന്നത് മലയാളത്തിൽ വളരെ പ്രസിദ്ധമാണ്. മുന്നുക എന്ന് പറയുന്നു മലയാളത്തിൽ പ്രയോഗിക്കുന്നതാണ്. മുന്നം ചിന്ത, നാമമായിട്ട് വരുമ്പം ചിന്ത, മുന്നുക ക്രിയയായിട്ട് വരുമ്പം ചിന്തിക്കുക, സങ്കല്പിക്കുക, വിചാരം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മുന്നരുതാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത വേലകൾ ചെയ്ത മൂർത്തിയോ. വേലകളെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അത്ഭുത സിദ്ധികൾ, അതാണ് വേല എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ ചിന്തിക്കാൻ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ഭുത സിദ്ധി ചെയ്ത ആളാണോ മൂർത്തി എന്ന് വെച്ചാൽ വ്യക്തിയാണോ എന്ന് വെച്ചാൽ തിരുജ്ഞാന സംബന്ധരാണോ എന്നാണ് ചോദ്യം. അപ്പോ ഈ ചിന്തിക്കാൻ കഴിയാത്ത പ്രവൃത്തി തിരുജ്ഞാന സംബന്ധൻ എന്താ ചെയ്തത്? ജ്വരെന്ന് പറയുന്ന നമ്മുടെ നാടൻ പൂജാരിമാര് ഭസ്മം കൊടുത്ത് മാറ്റും. അത് നമ്മുടെ ഇന്നത്തെ മന്ത്രിമാരുടെയൊക്കെ പനി മാറ്റിക്കൊടുക്കും, നമ്മുടെ മന്ത്രവാദികൾ മാറ്റിക്കൊടുക്കും ജ്വരം ഭസ്മം കൊടുത്തിട്ട്. അതൊന്നും ഒരു ചിന്തിക്കാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. അതൊക്കെ ആർക്കും, നിങ്ങളിവിടെ എത്ര പേർക്ക് ജ്വരം മാറ്റുന്നു? സമാധി വരുമ്പം ഭസ്മം കൊടുത്ത് കൊടുത്ത് എത്ര പേരുടെ പനി മാറിപ്പോകും? കൊറോണ വരെ മാറ്റിയില്ലേ? ഇവിടെയുള്ള എത്ര സ്വാമിമാർ മാറ്റിയിരിക്കുന്നു? ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുക. തിരിഞ്ഞാന സംബന്ധർ അത് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞാന സംബന്ധന്റെ കാലത്തിൽ അത് 16 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ശിവഭക്തനുണ്ടായിരുന്നു, വൈശ്യൻ, വലിയ സമ്പന്നനായിരുന്നു, ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത ഒരാൾ. അദ്ദേഹത്തിനൊരു മകള് ജനിച്ചു. ഈ മകള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിച്ചു കന്യാദാനം. പണ്ട് ഇങ്ങനെയുള്ള രാജാക്കന്മാർ ധനവാന്മാരെല്ലാം ഈ ബ്രാഹ്മണർക്ക് കന്യകളെ ദാനം ചെയ്യുക വലിയ പുണ്യമാണ്. നമ്മൾ പുരാണങ്ങളിലൊക്കെ ധാരാളം കാണാം, കന്യയെ ദാനം ചെയ്യുന്നു വലിയ പുണ്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിശ്വസിക്കാൻ കാരണം ഈ ബ്രാഹ്മണർ തന്നെ എഴുതി വെച്ചിരുന്നു പല ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലൊക്കെ. എന്താണ്, ഞങ്ങൾ എത്ര വയസ്സായാലും കുഴപ്പമില്ല, കന്യകളെ ദാനം ചെയ്തു കഴിഞ്ഞാൽ എവിടെ പോവും, സ്വർഗം കിട്ടുമെന്ന് എഴുതി വെച്ചിരുന്നു. ഇതിൽ വിശ്വസിക്കുന്ന പഴയ മണ്ടന്മാർ ഇങ്ങനെ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിൽ സങ്കല്പിക്കുകയും ഇത് ബ്രാഹ്മണന് ദാനം ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണനാണ്, തിരുജ്ഞാന സംബന്ധൻ. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രസിദ്ധനുമായി, പറഞ്ഞില്ലേ 16,000 ഭക്തന്മാരോടുകൂടി സഞ്ചരിച്ചു എന്നാണ് കഥ. അപ്പോൾ ഈ വൈശ്യം വിചാരിച്ചു, അദ്ദേഹം വിചാരിച്ചു എൻ്റെ മകളെ ദാനം ചെയ്യും, എൻ്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യും, ഞാനും അദ്ദേഹത്തിൻ്റെ അടിമയാകും. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഒരു ദിവസം പൂന്തോട്ടത്തിൽ കൂട്ടുകാരികളോടൊപ്പം പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഇതേ മന്ത്രവാദികളെയും വിഷവൈദ്യന്മാരെയും കൊണ്ടുവന്നതിനെ ജീവിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി, നടന്നില്ല. ഉടനെ ഈ കുട്ടിയുടെ ശവസംസ്കാരം എല്ലാം ചെയ്തിട്ട് തന്റെ അസ്ഥി എടുത്ത് കൊടത്തി സൂക്ഷിച്ചു വെച്ചു. എന്നെങ്കിലും തിരിജ്ഞാന സംബന്ധർ വരുമ്പോൾ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചു. കാരണം മകളെ തിരിജ്ഞാന സംബന്ധർക്ക് കൊടുക്കണമെന്ന് സങ്കല്പിച്ചിട്ട് പാമ്പ് കടിച്ച് മരിച്ചുപോയി. അപ്പൊ അതിൽ അദ്ദേഹത്തിന് വളരെ നിരാശയുണ്ടായിരുന്നു. എന്തായാലും തിരിഞ്ഞാന സംബന്ധർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് വന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ വളരെ ഗംഭീരമായിട്ടൊക്കെ സ്വീകരിച്ചിട്ട് ഈ കുടം കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, സംഭവം നടന്ന സംഭവമൊക്കെ പറഞ്ഞു. എന്റെ മകളെ ജീവിപ്പിക്കണം, ഇത് ഞാൻ എന്റെ മകളെ ഞാൻ അങ്ങൾക്ക് ദാനം ചെയ്താണ്, മനസ്സുകൊണ്ട് ദാനം ചെയ്താണോ എന്ന് പറഞ്ഞു. തിരിഞ്ഞാന സംബന്ധൻ എന്ത് ചെയ്തു? ഭസ്മം തന്നെ അദ്ദേഹത്തിന്റെ ആയുധം. നമച്ചിവായ എന്ന് പറഞ്ഞ് ഭസ്മം കൊടുക്കും. പിന്നെ ആ സമയത്ത് തന്നെ ഉള്ള പാടലുകൾ പെരിയ പുരാണത്തിൽ ആ പാടലുകളൊക്കെ ഉണ്ട്. അദ്ദേഹം പാടി ഈ കുടം പിളർന്ന് ഇങ്ങനെ എന്താണ് ഒരു പെൺകുട്ടി, ഒരു കന്യകയായ പെൺകുട്ടി അതിൽ നിന്ന് പുറത്തു വന്നു. അതിങ്ങനെ വളരെ മനോഹരമായി പെരിയ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. അതിപ്പോ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടു നിൽക്കെ, നോക്കി നിൽക്കെ, അദ്ദേഹത്തിന്റെ പാടലൊക്കെ തമിഴിലാണ്, സംസ്കൃതത്തിലുള്ള. ഇന്നലെ ഞാൻ അബദ്ധത്തിലെപ്പോഴോ സംസ്കൃതം എന്ന് പറഞ്ഞു, സംസ്കൃതത്തിലുള്ള പാടലുകളെല്ലാം തമിഴിലാണ്. എവിടെയോ ഞാൻ അങ്ങനെ ഒരു നാക്ക് പഴവ്, തമിഴിന് പോലെ സംസ്കൃതം എന്ന്. അപ്പൊ ഇതേ തമിഴിങ്ങനെ പാടിക്കഴിയുമ്പോൾ അതിനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് പെരിയ പുരാണത്തിൽ. ഓരോരോ അവയവങ്ങളായിട്ട് ഇങ്ങനെ വരുന്നതും അവസാനമാണ് കണ്ണു തുറക്കുന്നത്. അത് പുരാണത്തിൽ പറയുന്നത് എങ്ങനെയാണോ ആദിത്യൻ ഉദിച്ചുയർന്നു വരുമ്പം കമലങ്ങൾ അത് വിടരുന്നത്, അത് എന്താണ് ആദിത്യന്റെ ഇളം രശ്മികളേറ്റിട്ട് ഈ കമലങ്ങൾ വിടരുക എന്ന് പറയുന്ന ഒരു കവികൾക്കെല്ലാം വളരെ മനോഹരമായി വർണ്ണിക്കാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. അതുപോലെ ഈ പെൺകുട്ടിയുടെ കണ്ണ് തിരുജ്ഞാന സംബന്ധൻ എന്ന് പറയുന്ന ആദിത്യന്റെ രശ്മികളേറ്റ് ആ കണ്ണിങ്ങനെ വിടർന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കാവ്യാത്മകമായി വർണ്ണിക്കുന്നുണ്ട്. കണ്ണു തുറന്നു എന്നുവെച്ചാൽ ജീവൻ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ട് അത്രയും സുന്ദരിയാണ് അത്രയും വർണ്ണിക്കുന്നുണ്ട്. മുമ്പിൽ വന്നു വന്നു ഇതൊക്കെ പാടലുകളിലുണ്ട്. വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാവ് വൈശ്യൻ പറഞ്ഞു, എൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കണം. തിരിഞ്ഞാന സംബന്ധർ പറഞ്ഞ് നോ, സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിന് പോയി എന്നാണ്. അത് പ്രശ്നം എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തും ഈ ബ്രാഹ്മണന് വൈശ്യ പെൺകുട്ടി ഒരിക്കലും പാണിഗ്രഹണം ചെയ്യാൻ പറ്റില്ല. സംബന്ധമാകാം, അതിന് കുഴപ്പമില്ല. ഇത് വിവാഹം കഴിക്കാനാണ് ആവശ്യപ്പെട്ടത്, പണ്ട് കേരളത്തിലൊക്കെ നടന്നു. പാണിഗ്രഹണം ചെയ്യത്തില്ല, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിട്ടുപോയി. അവിടെ പറയുന്ന എന്താണ്, ഇദ്ദേഹം എന്താണ് പണ്ട് കുഞ്ഞായിരുന്നപ്പോ പാർവതി വന്ന് പാല് കൊടുത്തപ്പോ തന്നെ എല്ലാ ജ്ഞാന വൈരാഗ്യങ്ങളും ഇദ്ദേഹത്തിന് കൊടുത്തു, അതുകൊണ്ട് ഇദ്ദേഹം വൈരാഗ്യമൂർത്തിയായിരുന്നു. അങ്ങനെയുള്ള പെണ്ണിന്റെ സൗന്ദര്യങ്ങളിലെന്തോ അദ്ദേഹത്തിന്റെ മനസ്സിളകുന്നതല്ല, അതുകൊണ്ട് അദ്ദേഹം കളഞ്ഞിട്ട് പോയി എന്നാണ് അവിടെ പറയുന്നത്. അത് ശരിയായിരിക്കാം, ഇതുവരെ ശരിയാണ്. എന്തായാലും ആ പെൺകുട്ടി പിന്നെ വിവാഹം കഴിച്ചില്ല, അവളുടെ ജീവിതകാലം മുഴുവൻ ശിവനെ ഭജിച്ച് തന്നെ ശിവയോഗിനിയായിട്ട് തന്നെ ജീവിച്ചെന്നാണ് കഥ. അതുപോലെ തന്നെ വൈശ്യനും പരാതിയൊന്നും പറഞ്ഞില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇദ്ദേഹം അവിടെ നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. ശിവപാദഹൃദയർ എന്നാണ് അപ്പന്റെ പേര്. ശിവപാദഹൃദയരും ബന്ധുക്കളും എല്ലാം കൂടി ചേർന്ന് ഒരു വിവാഹം ആലോചിച്ച് ഇദ്ദേഹം സമ്മതിച്ചു, ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ തന്നെ. ഒരു നമ്പി, എന്താണ് നമ്പിയാണ്ടർ നമ്പി എന്നോ അങ്ങനെ എന്തോന്ന് പേര്, അദ്ദേഹത്തിന്റെ മോളെ വിവാഹത്തിന് ആലോചിച്ചു. അങ്ങനെ പെൺവീട്ടിൽ പോയി വിവാഹത്തിന്. 16 വയസ്സേ ഉള്ളൂ. അവിടെ ചെന്ന് വലിയ ഇതുപോലെ ഇത്രയും ആൾക്കാരുമായിട്ടാണ് പോകുന്നത് വിവാഹത്തിന്. വളരെ ഗംഭീരമായൊരു ഘോഷയാത്രയൊക്കെ ആയിട്ട് അവിടെ ചെന്നു. വലിയ വിശാലമായ വിവാഹ മണ്ഡപത്തിൽ വിവാഹത്തിന് വേണ്ട ബ്രാഹ്മണരുടെ ചടങ്ങുകൾ, രാജാഹോമം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചടങ്ങുകളുണ്ടാകും. ചടങ്ങുകളെല്ലാം ചെയ്തു അതിന് പാണിഗ്രഹണം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതും നടത്തി പെണ്ണിന്റെ കൈ പിടിച്ച് വലം വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ സമയമാകുമ്പോൾ അതിഭയങ്കരമായ തീ ആളിപ്പടർന്നു. തിരുജ്ഞാനസംബന്ധനും ഈ പെൺകുട്ടിയും അപ്പനും അമ്മയും അമ്മായിയപ്പനും അമ്മായിയും ബന്ധുക്കളും അവിടെ കൂടി മുഴുവൻ പേരും ആ തീയിൽപ്പെട്ട് എല്ലാവരും കൈലാസത്തിലെത്തിച്ചേർന്നു. സാരി തീ പിടിച്ചാണോ അല്ലയോ അല്ലെങ്കിൽ ദൈവികമായ എന്തെങ്കിലും തീയാണോ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒന്നും അവശേഷിച്ചില്ല. അങ്ങനെയാണ് പിരിപുരാണത്തിൽ പറയുന്ന ഒരു കഥ. വേറെ ഒരു കഥ വേറെടുത്ത് പറയുന്നത് അങ്ങനെയല്ല. ഇതേ പെണ്ണിനെ പിടിച്ചുകൊണ്ട് നേരെ ശിവക്ഷേത്രത്തിന് മുമ്പേ ചെന്ന് സാധാരണ പറയും പോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ആ ശിവലിംഗത്തിൽ വിലയിച്ചു. അങ്ങനെ ഒരു കഥയും പറയുന്നുണ്ട്. ഹലാസ്യ മഹാത്മത്വ. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനം. അപ്പോ എന്താണ് മുന്നരുതാം, ചിന്തിക്കാൻ കഴിയാത്തതായ എന്ന് ഞാനൊരു ഊഹിച്ചു പറയുകയാണേ. അതിന് വേറെ പ്രമാണമൊന്നുമില്ല, തെളിവൊന്നുമില്ല. സങ്കല്പിക്കാൻ കഴിയാത്തതായ, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ത്? മരിച്ചയാളെ ജീവിപ്പിക്കുക. അങ്ങനെ ചെയ്ത മൂർത്തിയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ മറ്റ് സിദ്ധികളെ കൂടി കുറിച്ച് പറയുന്നത്. അത് വേറെ പല സിദ്ധികളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരിക്കലും നദിയുടെ തീരത്ത് ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഓടവള്ളം, ഓടവള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂരൽ കൊണ്ട് വലിയ മൈസൂരിൽ അവിടേക്ക് പോയാൽ കാണും, പല ഭാഗങ്ങളിലുണ്ട് നദിയിൽ വലിയ വട്ടത്തിലുള്ള എന്താണ് പറയുന്നതിന് ഓടവള്ളമെന്നാ ചെറുടത്ത് പോലെ, ഒരിടത്ത് ഓരോ പേരായിരിക്കും. അത് ചൂരലുകൊണ്ടുണ്ടാക്കുന്നതാണ്. വെള്ളം കയറാതെ അത് എന്തോ പശയൊക്കെ ചേർത്ത് മെഴുകിയെടുക്കും. അപ്പോൾ ഇതിനകത്ത് കയറിയിരുന്നിട്ട് ഒരു ചെറിയൊരു തുഴയുണ്ട്, അത് വെച്ച് തുഴഞ്ഞാണ് പോകും. ഇതുവരെ ഒഴുക്കുള്ള നദിയിൽ ചെന്നിട്ട് ഈ ഓടവെള്ളം അവിടെ കിടന്ന് നദി കയറിയിരുന്നു, ഈ വെള്ളം ശൂ എന്ന് പറഞ്ഞ് നേരെ മറുകരയിൽ കൊണ്ടുപോയി, തുഴഞ്ഞില്ല തുഴഞ്ഞില്ല. അപ്പോ ഈ വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ വൃത്തത്തിലിരിക്കുന്ന സാധനമാണ്, തുഴയാതെ ഇത് നീങ്ങത്തില്ല. ഇദ്ദേഹത്തിന്റെ സിദ്ധി കൊണ്ട് എന്ത് ചെയ്തു, തുഴയാതെ നേരെ വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ കുറുകെ സഞ്ചരിച്ച് മറുകര എത്തിച്ചേർന്നു. അതൊരു അത്ഭുത സിദ്ധിയാണ്, ചെറിയ കാര്യമാണ്. ഒഴുക്കിന് എതിരെ അല്ല, ഒഴുക്കിന് കുറുകെ, ഒഴുക്കിന് എതിരെ അല്ല, ഒഴുക്കിന് കുറുകെ ഇത് പോയി നേരെ മറുകരയിച്ചു. പിന്നെ ഒരു അത്ഭുതം പറയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പം ഒരു സ്ഥലത്ത് എന്താണോ ഒരു പന, തമിഴ്നാട്ടിൽ പനയാണല്ലോ കൃഷി, പന കൃഷിക്കാര്, കൃഷി ഇടത്ത് ചെന്നപ്പോ ആ കൃഷിക്കാരൻ വന്ന് പറഞ്ഞു, അവിടെ ജൈനന്മാരാണ്, ഇദ്ദേഹം ശിവഭക്തനാണ്, അവർ ശപിച്ച് ഇദ്ദേഹത്തിന്റെ പന, ഇദ്ദേഹം നട്ടുവളർത്തുന്ന പനകളെല്ലാം ആൺപനയായിപ്പോകും, ഒന്നും കായ്ക്കുന്നില്ല. ഉടനെ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ശിവനെ സ്തുതിച്ചുകൊണ്ട് പാടി, ഈ ആൺപനകളെല്ലാം പെൺപനയായി എല്ലാം കായ്ച്ചു. വേറെ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറെ ബൗദ്ധന്മാര്, അല്ല ബൗദ്ധന്റെ ഒരു നേതാവ് വന്നു ഇദ്ദേഹത്തിനോട് തർക്കിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം ഉടനെ ഒരു സ്തുതി, എല്ലാത്തിനും സ്തുതിയാണ്, സ്തുതിച്ച് ഒരു ഇടി വെട്ടി ഈ ബൗദ്ധൻ അവിടെ വെച്ച് തന്നെ വെടിയായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ പലതും ചെയ്തിട്ടുള്ള ആളാണ് സുന്ദരം എന്ന തിരുജ്ഞാന സംബന്ധർ. പക്ഷെ അതിലേറ്റവും ഇതാണ് മരിച്ചയാളെ ജീവിപ്പിച്ചത്. ഇതേ പണി ആരാണ് അപ്പറും ചെയ്തിട്ടുണ്ട്, മരിച്ചയാളെ ജീവിപ്പിച്ചിട്ടുണ്ട് അപ്പർ. അപ്പുറം ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പോവും, ബ്രാഹ്മണൻ അദ്ദേഹത്തിന് ക്ഷണിക്കും. അപ്പരെന്ന് പറയുന്ന ഈ വെള്ളാളർ എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ടയാളാണ്. ഇദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്റെ മകൻ ഇല മുറിക്കാൻ പോകും. അവിടെ വെച്ചൊരു പാമ്പ് കടിച്ച് മരിക്കും. ഈ ബ്രാഹ്മണൻ കിടന്ന് നിലവിളിക്കും. നിലവിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പര് ആ കുട്ടിയെ ജീവിപ്പിക്കും. അവിടെ കൊണ്ട് കിടത്തിയിട്ട് അതിന് ജീവനും കൊടുക്കും, ജീവൻ കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നത് സ്തുതിച്ചുകൊണ്ടാണ്, ശിവനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ജീവൻ വരും. വേറെ അത്ഭുത കൃത്യം പറയുന്നുണ്ട്. അത് നായ സുന്ദരമൂർത്തി നായനാരാണെന്ന് തോന്നുന്നു, കൃത്യമായി ഓർക്കുന്നില്ല. എന്തായാലും സുന്ദരമൂർത്തി നായനാരാണെന്ന്. ഒരു തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു വീട്ടിൽ ഭയങ്കര നിലവിളി, മറു സൈഡിൽ ഒരു വീട്ടിൽ വലിയ ആഘോഷം. എന്താണ് അന്വേഷിക്കും? പറയും ഈ രണ്ട് വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഈ രണ്ട് കുട്ടികളും കൂടെ കുട്ടിക്കാലത്ത് നദീതീരത്ത് പോയി. നദീതീരത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മുതല വന്നു, ഒരു കുട്ടിയെ പിടിച്ച് മറ്റേ കുട്ടി ഓടി രക്ഷപ്പെട്ടു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ആ രക്ഷപ്പെട്ട കുട്ടി വളർന്നു, ഇന്ന് അതിൻ്റെ ഉപനയനമാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ സന്തോഷം. മറു വീട്ടിൽ ഞങ്ങളുടെ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ ഉപനയനം നടന്നനെയല്ലോ എന്ന് എന്ന് ഓർത്ത് ചിന്തിച്ച് മറ്റൊരു നിലവിളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയ കാരുണ്യമുണ്ടായി. നേരെ നദീതീരത്ത് ചെന്ന് അവിടെ നിന്നുകൊണ്ടൊരു സ്തുതി. എല്ലാവർക്കും എല്ലാത്തിനും ഇവരുടെ ഇതെന്ന് പറയുന്ന സ്തുതിയാണ്. സ്തുതിച്ചതും അവിടെ നിന്നൊരു മുതല കയറി വന്നു. ആ മുതലയുടെ വായിൽ നിന്ന് അതിങ്ങനെ കക്കി ഛർദ്ദിച്ചു കൊടുത്തു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആ കുട്ടി അതിനിന്നെത്ര പ്രായമുണ്ടോ അതേ പ്രായത്തിൽ, ഉപനയനത്തിൻ്റെ അതേ പ്രായത്തിൽ അവിടെ വന്നു. ഇദ്ദേഹത്തിൻ്റെ പിറകെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ പോയാണ്. അവർ കരഞ്ഞു പറയാണ് ഞങ്ങൾക്ക് കുട്ടി നഷ്ടപ്പെട്ടു പോയെന്ന്. ഉടനെ അവരെ ഏൽപ്പിച്ചു, രണ്ട് കുട്ടികളുടെ ഉപനയനം ഒരേ ദിവസം നടത്തി. ഇത്തരം അത്ഭുതങ്ങളെന്ന് പറയുന്നത് ഈ പാടലുകളിലൊക്കെ, ഈ പെരിയ പുരാണത്തിലൊക്കെ, ഈ കഥകളിൽ ഇവരുടെ എല്ലാവരുടെയും പേരിലുണ്ട്, ഒരാളുടെ എല്ലാവരുടെയും പേരിലുണ്ട്. ഇത് ഈ അത്ഭുതങ്ങൾ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല, പഴയ ഈ പാരമ്പര്യമാണത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വരുന്ന എല്ലാവരിലും ഇത്തരം അത്ഭുതങ്ങൾ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം പണ്ടേ ഇങ്ങനെ പറയുന്നുണ്ട്. ഉള്ളതായാലും ഇല്ലാത്തതായാലും പിന്നെ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്കൊരു സമാധാനം വരത്തില്ല. എല്ലാവരുടെ പേരിലും ഇങ്ങനെ ഈ കഥകളല്ലേ എല്ലാവരും കേട്ട് വളരുന്നത്, പഠിക്കുന്നത്. എല്ലാവരും പിന്നീട് വരുന്ന എല്ലാവരുടെ പേരിലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവർ പറയും, പ്രചരിപ്പിക്കും. അതിന് വലിയ അതിശയമൊന്നുമില്ല, കാരണം അതിങ്ങനെ ഒരു പാരമ്പര്യമുള്ളതുകൊണ്ട്. അപ്പോൾ ഇവരെല്ലാവരും മിക്കവരുമൊക്കെ മരിച്ചവരെ ജീവിപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ടാണ് മുന്നരുതാത്ത, സങ്കല്പിക്കാൻ കഴിയാത്തതായ എന്നർത്ഥം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? മുമ്പ് എന്നുള്ളതിനെ ഏതിനോട് അന്വയിക്കണം? മുമ്പ് ജ്വരമാറ്റി, വിഭൂതി കൊണ്ട് ജ്വരമാറ്റി, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ മുന്നെന്ന് പറയുന്നതിനെ പ്രത്യേകം എടുക്കണം. മുമ്പ് അരുതാത്ത, അസാധ്യമായ പ്രവൃത്തികൾ ചെയ്തു, ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ചെയ്തു, അങ്ങനെയൊക്കെ എടുക്കാം, അങ്ങനെയും പറയാം. കാരണം വേറെ വഴിയില്ലല്ലോ, ഇങ്ങനെയാണല്ലോ പാഠം. എങ്ങനെയാണോ പറയാം, ഇനിയിപ്പോൾ ഇത് ഏതാണ് ശരിയെന്നുള്ളത് കിട്ടാൻ പ്രയാസമാണ്, അതിനൊരു വഴിയില്ല. ഇനിയിപ്പോൾ ഹരിതാവെന്ന് പറയുന്ന ഒരു വാക്കില്ലെങ്കിൽ ശാസ്ത്രി സാർ ചെയ്തപോലെ പുതിയൊരു വാക്ക് അവിടെ ഉണ്ടാക്കുക, അതിൻ്റെ അർത്ഥമായിട്ട് അല്ല വേറെ വഴിയൊന്നും. വാക്കെന്തായാലും ഇല്ല, ഹരിതാവെന്ന് പറയുന്ന ഒരു രൂപമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ബലമായ ഒരു ഊഹമാണ് അരുതാം എന്നുള്ളത് മാറിപ്പോയതാണ് എന്ന്. അപ്പോൾ മുമ്പ് അസാധ്യമായ എന്നുള്ള അർത്ഥം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുന്നരുതാം അരുതാം എന്ന് പറഞ്ഞാൽ അർത്ഥം പലരും എഴുതിയിരിക്കുന്ന അസാധ്യമായ എന്ന് തന്നെ, അരുതാത്തത്, കഴിയാത്തത് എന്നുള്ള അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വാക്കില്ലെന്നേ ഉള്ളൂ. പിന്നെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുടെ ഇഷ്ടം, ഞാനൊരു ഊഹം പറഞ്ഞെന്നേ ഉള്ളൂ. അത് വെച്ചത് തിരുത്താനൊന്നും പറ്റത്തില്ല. പക്ഷെ പരാർത്ഥ്യം എന്ന് പറയുന്നതൊക്കെ ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ തിരുത്തി തന്നെ പ്രിന്റ് ചെയ്യും, അത് തെറ്റാണ്. കാരണം അങ്ങനെ പാഠമുണ്ട്. പരാർത്ഥം ശ്രേഷ്ഠ, ശ്രേഷ്ഠം എന്നർത്ഥമുണ്ട്. പരാർത്ഥം അർഹതി, പരാർത്ഥ്യൻ, ശ്രേഷ്ഠത അർഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശരിക്കുള്ളത് സംസ്കൃത പദമാണ്. പരാർത്ഥത്തെ അർഹിക്കുന്നവൻ പരാർത്ഥ്യൻ, ശ്രേഷ്ഠതയെ അർഹിക്കുന്നവൻ ഉച്ചകോടിയിൽപ്പെട്ട എന്നുള്ള അർത്ഥം. അതുകൊണ്ട് അത് തിരുത്തണം. ഇത് പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ അവിടെ കിട്ടെ. അർത്ഥം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളത്. പിന്നെ അധികം പഴക്കമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വേറെ അധികം കോപ്പികളൊന്നും കിട്ടത്തില്ല. എന്തായാലും കാര്യം ഇത്രയുള്ളൂ. എന്തായാലും എന്ത് വാക്കായാലും വിഭൂതി കൊണ്ട് ജ്വരത്തെ മാറ്റുകയും അസാധ്യമായ സിദ്ധികൾ പ്രകടിപ്പിക്കുകയും ചെയ്ത ആള് വേലകൾ ചെയ്ത മൂർത്തി. മൂർത്തി എന്ന് വെച്ചാൽ വ്യക്തി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ ഇവിടെ ഇവരിലൊക്കെ കാരുണ്യമുണ്ട്. എന്തുകൊണ്ട്? ഒരാള് മകള് മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ആ മരിച്ച ആളെ ജീവിപ്പിച്ചു കാരുണ്യം കൊണ്ടല്ലേ. ഈ അത്ഭുതങ്ങളെല്ലാം ഒരു കൃഷിക്കാരൻ ചെന്ന് പറഞ്ഞു. ഉടനെ അയാളുടെ പനയെ, ആൺപനയെ പെൺപനയാക്കിയത് കാരുണ്യം കൊണ്ടല്ലേ. പിന്നെ ഇവരുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എത്രയോ പേർക്ക് ഈ ശിവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ടാക്കി, പിന്നെ ലോകത്തിന് ഉപകാരമായ രീതിയിൽ ഈ ശിവ സ്തോത്രങ്ങൾ അവർ പറഞ്ഞു. ഒരുപാട് പേർക്ക് ആത്മീയമായ അറിവും ഉണർവും ഒക്കെ പകർന്നു കൊടുത്തു. ആ രീതിയിലൊക്കെ ഇവരെല്ലാം കാരുണ്യമുള്ളവർ തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഈ കാരുണ്യം എല്ലാ മനുഷ്യരിലും ഉണ്ട്. എത്ര ദുഷ്ടനായ മനുഷ്യനും കാരുണ്യമുണ്ടാവും, നല്ല മനുഷ്യനും കാരുണ്യമുണ്ടാവും. പക്ഷെ ഈ കാരുണ്യം എന്ന് പറയുന്നത് അത് ആ കാരുണ്യം എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് സ്വന്തം ഗോത്രത്തോടാണ് കാരുണ്യമെങ്കിൽ ആ കാരുണ്യം എന്ന് പറയുന്നത് ഒരു പരിമിതിയുള്ളതാണ്. സ്വന്തം ആൾക്കാരോട് കാരുണ്യം കാണും, അത് വേറൊരു ഗോത്രത്തിൽപ്പെട്ട ആളിനോട് അത് കാണത്തില്ല. അവൻ ചിലപ്പോൾ ശത്രുവായിരിക്കും. പക്ഷെ സ്വന്തം ഗോത്ര ഇപ്പോൾ ഒരു മനുഷ്യൻ, അവന് അവൻ്റെ കുടുംബത്തിനോട്, അവൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരോടും അവന് വലിയ കാരുണ്യമായിരിക്കും. എന്നുവെച്ചാൽ അച്ഛൻ, അമ്മ, മക്കൾ, ആ കുടുംബ ബന്ധം അകലും തോറും കാരുണ്യം കുറഞ്ഞു കുറഞ്ഞു വരും. അയൽവാസിയോടാണെങ്കിൽ ചിലപ്പോൾ ശത്രുതയായിരിക്കും, കാരുണ്യമില്ല എന്ന് പറയാൻ പറ്റും. മതങ്ങളുടെ കാരുണ്യം എല്ലാം അങ്ങനെയാണ്. മതങ്ങളുടെ കാരുണ്യം എന്ന് വെച്ചാൽ മതത്തിൽ ചേരുന്നവനോടുള്ള കാരുണ്യമാണ്. ഇതാണ് മതങ്ങളുടെ അടിസ്ഥാനമായ സ്വഭാവം എന്ന് പറയുന്നത്. നിങ്ങൾ മതത്തിൽ ചേർന്നോ അവരോട് കാരുണ്യം. എല്ലാവരും ആത്മസഹോദരരല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരത്തില്ല. ഗുരു പറയുന്നതാണ് അങ്ങനത്തെ കാരുണ്യമാണ് പറയുന്നത്. എല്ലാവരോടും ഉള്ള സ്നേഹം, അതാണ് ഗുരു പറയുന്നത്. ഇതിപ്പോ അങ്ങനെയല്ല, നമ്മളൊരു ഗ്രൂപ്പായി ചേരുമ്പം ആ ഗ്രൂപ്പിലുള്ളവരോട് തോന്നുന്ന ഒരു കാരുണ്യം, അത് ചെറുതും വലുതുമാകാം. അപ്പൊ ഗ്രൂപ്പായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു ഗ്രൂപ്പ് നമുക്ക് എതിരാണെന്ന് തോന്നിയാൽ ആ ഗ്രൂപ്പിനോട് നമുക്ക് എന്ത് വരും? വലിയ വിദ്വേഷവും വരും. ഇനി ആ ഗ്രൂപ്പിനോട് നമുക്ക് എപ്പോഴാണ് കാരണം തോന്നുന്നത്? ആ ഗ്രൂപ്പുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ വേണ്ടി വരുമ്പം, ചില അടവ് നയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവരോട് നമുക്ക് ചില കാരുണ്യമൊക്കെ തോന്നും. രാഷ്ട്രീയത്തിലെ കാരുണ്യമൊക്കെ അതാണ്. ബി ജെ പി കാർക്ക് കോൺഗ്രസിനോട് കാരുണ്യം വരും, കോൺഗ്രസിന് ബി ജെ പിയോട് വരും, അവർക്ക് മാർക്സിസ്റ്റിനോട് വരും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം വരും. അതൊക്കെ എങ്ങനെയാണ്? ശരിയായ കാരുണ്യമല്ല, അതൊക്കെ അടവ് നയങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നുമല്ല ഗുരു പറയുന്നു. ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന ആ കാരുണ്യം, അത് സ്വന്തം മതത്തിലെ അനുയായികളോട് തോന്നുന്ന കാരുണ്യമല്ല, എല്ലാവരോടും ഒരുപോലെ തോന്നും. അവിടെയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശൈവന്മാരോടെല്ലാം വളരെ കാരുണ്യമാണ്, അവരെ മോക്ഷത്തിനുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷേ ബൗദ്ധനാണെന്ന് കണ്ടുകഴിഞ്ഞാലോ, ജൈനനെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ കാരുണ്യം തീർന്നു. ഇത് പഴയ ഒരു രീതിയാണ്, ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ രീതി കുറിച്ചല്ല പറയുന്നത്. പഴയ മതങ്ങളുടെ ഇത്തരം സമ്പ്രദായങ്ങളുടെ എല്ലാം ഒരു സ്വഭാവം ഇതാണ്. അവരൊക്കെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എല്ലാം പറയും. അതൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇവരെല്ലാം കരുണാമൂർത്തികളാണ്. പക്ഷെ ആരോടെ കാണൂ? സ്വന്തം ആൾക്കാരോട്. അവിടെയൊക്കെ വരും സ്വന്തം ആൾക്കാർ, നമ്മുടെ ആൾക്കാർ. നമ്മുടെ ആൾക്കാരോട് എപ്പോഴും എന്ത് വരും? ഒരു പ്രത്യേക സ്നേഹം. ആദ്യം അവനെ തിരിച്ചറിയണം. എങ്ങനെ എങ്ങനെ തിരിച്ചറിയണം? നമ്മുടെ ആളാണ് ആദ്യം അവനെ. നമ്മൾ ഈ പട്ടികളെയൊക്കെ പോലെയാണ്, ഒരു പട്ടി കണ്ടാകുന്ന മണത്ത് നോക്കും. ഇത് നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടാണോ? അല്ല, നമ്മൾ ഒരാളെ കണ്ടാൽ എന്ത് ചെയ്യും? ആദ്യം മണത്തറിയാൻ ശ്രമിക്കും. നമ്മുടെ ആളാണ് എന്ന ഒരു സ്നേഹവും അല്പം കൂടും. ഒരു സംശയവും വേണ്ട. എല്ലാ മനുഷ്യർക്കും, എല്ലാ ഗോത്രക്കാർക്കുള്ള ഒരു സ്വഭാവമാണ്. ഗോത്ര ചിന്ത ഉള്ള കാലം മൂലം മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ്. അത് പരിണാമപരമായി വന്നാണ് മനുഷ്യനിൽ. കാരണം ഗോത്രങ്ങൾ സംഘടിച്ച് നിന്നിട്ട് എതിർഗോത്രത്തോട് എതിരിട്ട് അവരെ തോൽപ്പിച്ച് അതിജീവിക്കുന്നതിനുള്ള ഒരു നൈസർഗികമായ ഒരു പ്രേരണ എല്ലാ ഗോത്രങ്ങളിലുമുണ്ട്. അങ്ങനെ വന്നതാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, മാറിയിട്ടില്ല. അത് മാറി വരുമ്പോഴാണ് നമുക്കെന്താണ് എല്ലാവരും ആത്മസഹോദരൻ എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് വരുന്നത്. മാറുമ്പോഴാണ്. മാറാത്തിടത്തോളം കാലം നമ്മളുടെ മനസ്സിലെന്ത് വരും? നമ്മളെപ്പോഴും തിരഞ്ഞു പോകും നമ്മുടെ ആൾക്കാരെ എവിടെ കിട്ടും. അത് പല ജാതി, മതം, പ്രാദേശികം, പറഞ്ഞില്ലേ, ഭാഷ. നമ്മൾ മലയാളം സംസാരിക്കുന്നവരാണ്. തമിഴ്നാട്ടിൽ ചെന്ന് മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുമ്പോൾ ഒരു സ്നേഹം, അത് നമ്മുടെ ആളാണ്. വടക്കേന്ത്യയിൽ ചെന്ന് ഒരു മലയാള ദേശത്തുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്നേഹം, നമ്മുടെ ഇതാണ്. മുസ്ലിങ്ങളുടെ മുസ്ലിം കൺട്രീസിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഹിന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൾ. എന്തേ സന്യാസിമാർക്ക് സന്യാസിമാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആള്. ബ്രഹ്മചാരിമാർക്ക് ബ്രഹ്മചാരികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആള്. നമ്മുടെ നമ്മുടെ എന്നുള്ള ഇതെല്ലായിടത്തും ഉണ്ട്, കേവലം ഒരു ഭാഗത്തിരിക്കുന്നവർ. ഒരു തൊഴിൽ ചെയ്യുന്നവർ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ എന്തവരും? നമ്മുടെ ആൾക്കാർ. ഈ സ്നേഹം എന്ന് പറയുന്ന ഇത് ഒരുപാട് പരിമിതികളുള്ളതാണ്. ഗുരു അങ്ങനെയുള്ള കാരണത്തെക്കുറിച്ചല്ല പറയുന്നു. എല്ലാവരും ആത്മസഹോദരെന്നുള്ളതിൽ വരുന്ന കാഴ്ച ആ ഇതാണ്. അത് അതിന് എന്താണ്, ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ല, നിയന്ത്രണങ്ങളൊന്നും ഉള്ള. അത് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇവരുടെ ഈ കാലഘട്ടത്തിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. ആധുനിക മനുഷ്യനിലാണ് അങ്ങനെ ചിന്താഗതികളൊക്കെ വരുന്നത്. അതൊന്നും മതത്തിന്റെ സംഭാവനയല്ല എന്നർത്ഥം. ഈ മതത്തിന്റെ മൂല്യബോധങ്ങളെല്ലാം ഗോത്രീയമാണ്, മതാത്മകമാണ്. അതെല്ലാം മതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. മനുഷ്യ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതല്ല, ജീവജാലങ്ങളെ മുഴുവൻ ബാധിക്കുന്നതല്ല. ഇന്ന് മനുഷ്യൻ എന്തു പറയുന്നു? മനുഷ്യരുടെ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞു, സർവ്വജീവികളോടുമുള്ള മനുഷ്യൻ്റെ ബാധ്യതകളെക്കുറിച്ച് പറയുന്നു. അത് വന്നു വന്ന് എന്താണോ പ്രകൃതി പരിസ്ഥിതി ഇങ്ങനെയൊക്കെ വളരെ വിപുലമായി മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ പരിണാമം കൊണ്ട് വന്ന ചിന്താ വ്യത്യാസമാണ്. പഴയകാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും പരിമിതമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അന്ന് ലോകത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് വളരെ സങ്കുചിതമായിരുന്നു. ലോകത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടല്ല അവർ വിചാരിച്ചിരിക്കുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാരാണ് എന്ന് ധരിച്ചിരുന്ന കാലത്താണ് അതൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല, അതിനു മുമ്പ് പറയുന്നത് എന്താണ്? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഹ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. നിരവധി ആശ്രമങ്ങളിലും സന്യാസിമാരൊക്കെ നിരന്തരം പാടുന്നവരാണ്. എന്റെ അർത്ഥം എന്തെന്നറിയാമോ? സ്വസ്തി പ്രജാഭ്യ, പ്രജകൾക്കെല്ലാം എന്താണ് മംഗളം ഭവിക്കട്ടെ. പ്രജകളെന്ന് പറഞ്ഞ ആരാണ്? ഇതൊക്കെ പഴയകാലത്ത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്താണ് ഈ പ്രജാസങ്കല്പം. ഇന്ന് പൗരന്മാരാണ്, ഇന്ന് പ്രജകളില്ല, സിറ്റിസൺസ് ആണ്. പഴയകാലത്താണ് അങ്ങനെ എഴുതി വെച്ചത്, സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്കെല്ലാം. അപ്പൊ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവരും ഉള്ളിടത്തെ പ്രജകളും രാജാവും ഉള്ളൂ. പ്രജാധർമ്മവും രാജധർമ്മവും ഒക്കെ ഉള്ളൂ. ഇതൊക്കെ അന്ന് അതൊക്കെ പോയി. അതൊന്നും പറയുന്നതിന് അസംബന്ധമാണ്. പ്രജാധർമ്മവും രാജധർമ്മവും ഒന്നുമില്ല. ഇന്ന് ഒരൊറ്റ ധർമ്മേ ഉള്ളൂ. എന്താണ്? പൗരധർമ്മം. സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്കെല്ലാം മംഗളം ഭവിക്കണ്ടേ. പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഹ. ഈ ഭൂമിയെ, രാജാക്കന്മാര് ന്യായമായ മാർഗത്തിൽ പരിപാലിക്കട്ടെ, ധർമ്മത്തിന്റെ രീതിയിൽ പരിപാലിക്കട്ടെ എന്നാണ്. ഇത് ശരിയല്ലേ? രാജാക്കന്മാര് ഈ ലോകം മുഴുവൻ എങ്ങനെ ധർമ്മമാർഗത്തിൽ ന്യായമാർഗത്തിൽ ഭരിക്കട്ടെ എന്നാണ്. ഇതിൽ ദോഷം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ അപകടം. എന്തുകൊണ്ട്? ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഗോക്കളും ബ്രാഹ്മണർക്കും എന്നും ക്ഷേമമായിരിക്കണം. അതാണ് ന്യായം, അതാണ് ധർമ്മം. ഇതാണ് ഏറ്റവും വലിയ അപകടം. അന്നത്തെ രാജാക്കന്മാരുടെ ധർമ്മമാണ് ഏറ്റവും വലിയ അപകടം. മനസ്സിലായോ? ഗോബ്രാഹ്മണർക്ക് ശുഭം പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. ബാക്കിയുള്ള എല്ലാ സമൂഹവും ആർക്ക് വേണ്ടിയിട്ട്? ഗോവിനും, ഗോഭക്തിയും ബ്രാഹ്മണ ഭക്തിയും. അതാണ് പറയുന്നത്, വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ച് എല്ലാവരും ഭരിക്കണം, രാജാക്കന്മാരെല്ലാം ഭരിക്കണം. എന്നിട്ട് നാലാമത്തെ വരിയാണ് പറയുന്നത്, ലോക സമസ്ത സുഖിനോ ഭവന്തു. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഈ ഗോക്കളെയും ബ്രാഹ്മണരെയും ശുഭം വന്നു കഴിഞ്ഞാൽ ഈ ലോകർക്കെല്ലാം ശുഭമാണ് എന്നാ പറയുന്നത്? ഈ ലോകം മുഴുവൻ നന്നായിരിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മണർക്കും ഗോക്കൾക്കും സുഖമായിരിക്കണം. എന്നുവെച്ചാൽ പശുക്കൾക്ക് കൃത്യമായി കാടി കൊടുക്കണം, മനുഷ്യനൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രാഹ്മണർക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം. ഇത് പഴയ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നേ പറയാൻ പറ്റും. അതാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ അത് വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്. എന്ന് പറയും. അപ്പൊ ഇത് ആൾക്കാരെടുത്ത് പറയും, ന്യായേണ മാർഗേണ, ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നു. ഞാനൊഴുകി ഒരാശ്രമത്തിൽ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അവർക്കൊരു ചെറിയ ഇതുപോലെ പാട്ടുവസ്തുണ്ട്, അതിൽ ഇത് എഴുതിയിരിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇത് എല്ലാ വസ്തുവും ചൊല്ലുന്നു. അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരനായ ഒരു സ്വാമി വന്നു, ബ്രഹ്മചാരിയാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഗോബ്രാഹ്മണേഭ്യോ ശുഭം വസ്തു നിത്യവും എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, പിന്നെയാണല്ലോ ലോകാസമസ്ത സുവിനോ ഭവന്തു എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതെങ്ങനെ ശരിയാകും? അപ്പൊ ആ യുവാവായ സന്യാസി പറഞ്ഞു, ഇത് ശുദ്ധ അസംബന്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങനെ? അത് ഇങ്ങനെ ഞങ്ങളുടെ പരമ്പരയിൽ ഇത് വന്നിരിക്കുന്നതാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ശുദ്ധ അസംബന്ധമാണ്, ഇത് അംഗീകരിക്കാനേ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ 40 കൊല്ലം മുമ്പുള്ള സംഭവം പറയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു, പിന്നെ എവിടെ പോയെന്നൊരു പിടിയില്ല. ആ പ്രസ്ഥാനം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പേര് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഇരുന്ന് ഗീതാപ്രഭാഷണം നടത്തിയ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഈ ന്യായത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അത് എവിടെ എത്രമാത്രം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഗുരുവിന്റെ കാഴ്ചപ്പാട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. ഗുരു ഇതല്ല പറഞ്ഞതെന്നുള്ളത്, പണ്ട് പറഞ്ഞത് തന്നെയാണ് ഗുരു പറയുന്നതെന്ന് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ്? സനാതനധർമ്മം തന്നെയാണ് അതല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കണം എന്ന് ഗുരു അതല്ല പറഞ്ഞു. എന്തുകൊണ്ട് നമ്മളിന്ന് പറയേണ്ടിയിരിക്കുന്നു? അല്ലെങ്കിൽ ആൾക്കാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവസാനം അതും ഇതുമെല്ലാം കൂടെയിട്ട് കൂട്ടിക്കുഴച്ചിട്ട് ആൾക്കാരാകെ കൺഫ്യൂഷനിലാകും, ഏതാണ് ശരി ഏതാണ് തെറ്റാണ്. ഗുരുവിന്റെ ഒരു സ്വന്തമായ നിലപാടാണ്, കാലത്തിനനുസരിച്ച് മാറിയ നിലപാടെന്നേ പറയാൻ പറ്റും. ചിലർ പറയുന്ന എന്താണ്, ഗുരു ഈ സനാതന സമ്പ്രദായത്തെ അല്ല സ്വീകരിച്ചത്, ശൈവ സമ്പ്രദായത്തെയാണ്, അതാണ് ഗുരുവിന്റെ മഹത്വം. ശൈവ സമ്പ്രദായത്തിലെ കഥ കണ്ടില്ലേ? സനാതന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ സംസ്കൃത സമ്പ്രദായം, അതല്ല ഗുരു സ്വീകരിച്ചത്, പിന്നെ ശൈവ സമ്പ്രദായം എന്നാണ്. ശൈവ സമ്പ്രദായത്തിലെ സിദ്ധന്മാര് പറഞ്ഞില്ലേ, അന്തേ ശിവം, ശിവനാണ് സ്നേഹമെന്ന് പറയും. പക്ഷെ ബുദ്ധനോ അപ്പോ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. ഗുരു പഠിപ്പിച്ച എല്ലാത്തിനും ഉൾക്കൊള്ളാനാണ്, മനസ്സിലായി? അപ്പൊ ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. അപ്പൊ ഇപ്പൊ ശൈവം എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആ ഗുരു ശിവഭക്തനായിരുന്നു, അത് നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ ആ സമ്പ്രദായത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സമ്പ്രദായത്തിലും വയലൻസ് ഉണ്ട് എന്നാണ് ഈ കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മറ്റിടത്തും ഉണ്ട്, എല്ലാം കണക്ക് തന്നെ. ഗുരു പറയുന്ന ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയുന്ന അനുകമ്പ, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഈ പറയുന്നൊന്നുമല്ല. ഇവരെല്ലാം എന്താണ്, അവരവരുടെ അനുയായികളോട് അല്ലെങ്കിൽ അവരവരുടെ സെക്ടേറിയൻസ് ആയിരുന്നു. അതിനോട് അവർ വലിയ കാരുണ്യവും സ്നേഹവും വാത്സല്യവും കൃപയും എല്ലാം കാണിച്ചത്. അതിന് ഭാഷാപരമായ ദേശീയമായ ജാതീയമായ മതപരമായ എല്ലാ വിവേചനങ്ങളും ഉണ്ടായിരുന്നു, പുലർത്തിയിരുന്നു. ഈ എല്ലാ വിവേചനങ്ങളെയും നിഷേധിച്ചിട്ടാണ് ഗുരു എന്ന് പറയുന്നത്. ഒരു വീട എരമ്പിനും വരുത്തരുതെന്ന് പറയുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ഗുരുവും കേട്ട് പഠിച്ചു വളർന്നത്. ഏത് ഈ പറയുന്ന സമ്പ്രദായങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഗുരുവിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ഗുരുവിന്റെ പ്രത്യേകത? ഗുരു ഇതിൻ്റെ ഒന്ന് പിടിപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിച്ചു. ഗുരു സ്വതന്ത്ര ചിന്തകനായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഇന്ന് കുറേ സ്വതന്ത്ര ചിന്തകരുണ്ടല്ലോ. അതുപോലെയല്ല, ആധ്യാത്മികമായ സാമൂഹികമായ മതപരമായ വിഷയങ്ങളിലെല്ലാം ഗുരു എന്തായിരുന്നു? സ്വതന്ത്ര ചിന്തകനായിരുന്നു. ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഗുരു പിന്തുടർന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഗുരു ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു പാരമ്പര്യത്തെയും ഗുരു പിന്തുടർന്നില്ല. ഇത്തരം പാരമ്പര്യങ്ങൾ സ്വതന്ത്രനായിരുന്നു. അതായിരുന്നു ഗുരുവിന്റെ ചിന്താഗതി. പിന്നെ ഇതിൽ നിന്നൊക്കെ ചില തത്വങ്ങൾ, കേവല തത്വങ്ങളെ ഗുരു സംശീകരിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. അത് ആത്മീയ തത്വം എന്നുള്ളതാണ്. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തു പറയും, ഗുരു സനാതനിയാണ് അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പറഞ്ഞ ആളാണ് അല്ലെങ്കിൽ ശൈവധർമ്മത്തെ പറഞ്ഞ ആളാണെന്നത് പറയും. അതൊന്നുമല്ല. ശൈവധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വളരെ വിപുലമായ അർത്ഥമാണ്. അതിനകത്ത് ഈ കൊല്ലും കൊലയും എല്ലാം വരും, ബൗദ്ധ ജൈന വിദ്വേഷങ്ങളെല്ലാം വരും. ഇത് രണ്ട് സമ്പ്രദായത്തിലുമുണ്ട്. കാരണം ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വലിയ ക്രെഡിറ്റായിട്ട് എഴുതി വച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് എന്താണോ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരുതാം മേലകൾ ചെയ്ത മൂർത്തി തിരിജ്ഞാന സംബന്ധർ തന്നെയാണ് നായനാന്മാരില്ല നാൽവർ അവരെയാണ് ഇവിടെ പറയുന്നത്. അതിൽ വേറെ ഒരു സംശയത്തിൻ്റെ അവകാശമില്ല.